ഇപ്പോ ഭൂതദയാക്ഷമാബ്ദി എന്ന് പറയുന്നതിന് പ്രഥമാന മഹാവീരനും അല്ലെങ്കിൽ തീർത്ഥങ്കരന്മാരും ജൈനന്മാർ അവരും ബുദ്ധനും ആണ്. അപ്പൊ ഭൂതദയാക്ഷമാബ്ദിയാണോ ഈ അനുകമ്പയാണ്ടവൻ എന്നുള്ളതിനോട് അന്വയിക്കുന്നു. പരമാർത്ഥ ഉരച്ച് തേർവിടും പൊരുളോ ഈ അനുകമ്പയാണ്ടവൻ, ഈ അനുകമ്പയുള്ള ഈ ഗുരു, ഈ ഗുരു പരമാർത്ഥം ഉരച്ച് തേർവിടുന്ന പൊരുളാണോ, അതാരായാലും ആണോ, അതോ ഇനി ഭൂതദയാക്ഷമാബ്ദിയായ ഭൂതദയാക്ഷമാബ്ദിയാണോ രണ്ടാമത് പറയുന്നു. മൂന്നാമത് പറയുന്നത് സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ. സരളാദ്വയ ഭാഷ്യകാരനാകുന്ന ഗുരു എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർ. ശങ്കരാചാര്യരാണോ പിന്നെ ഈ അനുകമ്പയാണ്ടവൻ. എന്നാണ് ഈ അനുകമ്പ എന്ന് പറയുമ്പോൾ ഒരു പീഡ എറുമ്പിനും പരുത്തനെന്ന് പറയുന്ന ഈ അനുകമ്പ ഉള്ളവൻ അടുത്ത് ചോദിക്കുന്ന ഈ ശങ്കരാചാര്യരാണോ ഈ അനുകമ്പയുള്ളവൻ എന്നാണ്. സരളാദ്വയ ഭാഷ്യകാരൻ നാം ഗുരു. ഇപ്പോ ശങ്കരാചാര്യനെന്നാ പറയുന്നത്, ആചാര്യൻ എന്ന് പറയുന്നതിന് പേരാണ് ഇവിടെ ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ പര്യായമാണ് ആചാര്യൻ. അപ്പോ സരളമായ അദ്വൈത ഭാഷ്യം രചിച്ചയാൾ അതാണ് സരള അദ്വൈത ഭാഷ്യക്കാർ. സരളമായ അദ്വൈത ഭാഷ്യം രചിച്ചയാൾ അദ്വൈത ഭാഷ്യ ശങ്കരാചാര്യർ രചിച്ച അദ്വൈത ഭാഷ്യം വളരെ സരളമാണ്. മറ്റു പല ഭാഷ്യങ്ങളെ അപേക്ഷിച്ചാണ് പറയുന്നത് ഇത് വളരെ സരളമാണ്, കാരണം അതിൻ്റെ വളരെ പ്രസാദാത്മക ശൈലിയാണ്. ചെറിയ ചെറിയ വാചകങ്ങൾ, ദുരൂഹമായ അർത്ഥം പറയുന്ന പദങ്ങളില്ല, പിന്നെ ക്ലിഷ്ടമായ സമാസങ്ങളില്ല. ഇപ്പോൾ ഭാഷ എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. അദ്വൈതം എന്ന് പറയുന്ന വിഷയത്തോട് പരിചയമുള്ള സാമാന്യമായി സംസ്കൃതം പഠിച്ച ആർക്കും വായിച്ചാൽ മനസ്സിലാക്കത്തക്ക അത്രയും ലളിതമാണ്. ഭാഷ്യം അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ നീണ്ട വാചകങ്ങളുള്ളൂ, അതില്ലാതെയില്ല, പക്ഷെ അത് അപൂർവമായിട്ടേ ഉള്ളൂ. 90% ചെറിയ ചെറിയ ചോദ്യങ്ങളും ചെറിയ വാചകങ്ങളിലുള്ള ഉത്തരങ്ങളും. ആശയം പലയിടത്തും വളരെ ഗഹനമായി പോവും. ഭാഷ ലളിതമാണെന്ന് വിചാരിച്ച് അതുപോലെ ആശയം ലളിതമൊന്നുമില്ല, ആ ഭാഷയിലൂടെ ഗഹനമായ ആശയങ്ങൾ പറയും. പറയുന്നിടത്തും ഭാഷയുടെ ലാളിത്യം, മറ്റ് പ്രാചീനമായ ഭാഷ്യങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ യോഗസൂത്രത്തിൻ്റെ ഭാഷയുണ്ട്, വ്യാകരണ ഭാഷയുണ്ട്, ഇതിനൊക്കെ അപേക്ഷിച്ച് വളരെ ലളിതമാണ്. വ്യക്തതയുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു ഭാഷ്യം രചിച്ച ഗുരു ആണ് ശങ്കരാചാര്യർ. അത് അനുകമ്പയാണ്ടവൻ എന്തിനാ പറയുന്നത്? പറയാൻ കാരണം അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയം അതിനെ വെളിപ്പെടുത്താനാണ് ഈ ഭാഷ്യം ലഭിച്ചത്. അപ്പോൾ അദ്വൈതം എന്തിനു വേണ്ടിയാണ് അദ്വൈതം എന്ന് പറയുന്നൊരു ആശയത്തെ വെളിപ്പെടുത്തുന്നത്? ആ അദ്വൈത ബോധം ഉണ്ടായാൽ മോക്ഷം കിട്ടും, അയാൾ മുക്തനാകും. മോക്ഷം കിട്ടുമെന്ന് വെച്ചാൽ മുക്തനാകും. അപ്പോ അതിന് യോഗ്യരായ ആൾക്കാർക്ക് അദ്വൈത ബോധമുണ്ടായി അങ്ങനെ മോക്ഷത്തിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരാം. അങ്ങനെ മോക്ഷത്തെ നൽകുന്ന അദ്വൈത ഭാഷ്യത്തെ രചിച്ചതാണ് കരുണാവാൻ എന്ന് പറയാൻ കാരണം. കാരണം ഈ ജനന മരണങ്ങളിൽ നിന്ന് മുക്തരാകുക എന്ന് പറയുന്ന പഴയകാലത്തെ ഒരു സങ്കല്പമാണ്. മനുഷ്യൻ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആവർത്തിച്ച് ആവർത്തിച്ച്. അപ്പം ജനിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. ജനിക്കുന്നത് തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ്, മരണവും ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് ഉള്ള വഴി ശങ്കരാചാര്യൻ എന്താ പറഞ്ഞത്? അദ്വൈതജ്ഞാനം. അപ്പോൾ ആ അദ്വൈതജ്ഞാനം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ മുക്തനായി എന്നാണ്. മുക്തനാകുമെന്ന് വെച്ചാൽ അയാൾക്ക് ജീവിച്ചിരുന്നാൽ തന്നെ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, മരിച്ചാൽ പിന്നെ ജനിക്കേണ്ടി വരുന്നില്ല. പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ജനനവും മരണവും എല്ലാം വെറും കൽപ്പനകളാണ്, അതിനൊന്നും സത്യമില്ല. ഇതൊക്കെയാണ് അദ്വൈതജ്ഞാനത്തിൻ്റെ ഗുണം. അപ്പോൾ ജനനവും മരണവും ഒക്കെ കൽപ്പനയാണ്, വാസ്തവത്തിൽ ജനിക്കുന്നില്ല മരിക്കുന്നില്ല. സുഖദുഃഖങ്ങളൊക്കെ കൽപ്പനയാണ്, പ്രപഞ്ചം തന്നെ കൽപ്പനയാണ്. ഇങ്ങനെ ഒരു ബോധം ഉണ്ടായിക്കഴിയുമ്പോൾ അയാളെ മുക്തനെന്ന് പറയും. അപ്പം അങ്ങനെ ഒരു മുക്തിയെ ആൾക്കാർക്ക് ഉപദേശിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. അതിനുവേണ്ടിയിട്ട് ഇത്രയും ഭാഷ്യങ്ങളൊക്കെ എഴുതി, പ്രസ്ഥാനത്രയ ഭാഷ്യം. അതൊരു കാരുണ്യ പ്രവൃത്തിയാണ്. അപ്പോൾ മോക്ഷത്തിനുള്ള ഉപായത്തെ കാണിച്ചു കൊടുത്തു, അതാണ് ഇവിടുത്തെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സരളാദ്വയ ഭാഷ്യകാരനായ ഗുരു അനുകമ്പയാണ്ടവനാണ് എന്ന് പറയുന്നത്. പിന്നെ ഈ ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ അദ്വൈതികളായിട്ടുള്ളവർക്കെല്ലാം ഗുരുവാണ്. ശങ്കരാചാര്യർ എല്ലാവരും ഗുരുവായി സ്വീകരിക്കുന്നു. അദ്വൈതികൾ, വിശിഷ്ടാദ്വൈതികൾ അങ്ങനെയുള്ളവരൊന്നും അംഗീകരിക്കില്ല ഗുരുവായിട്ട്. അവരുടെയൊന്നും ഗുരുവല്ല, കാരണം അവരുടെയൊക്കെ സിദ്ധാന്തത്തിനെതിരായ കാര്യം പറഞ്ഞുകൊണ്ട് അവർ ഗുരുവല്ല, അവർ ഗുരുവായിട്ട് സ്വീകരിക്കില്ല. പക്ഷെ അദ്വൈതികളുടെ എല്ലാം ഗുരുവാണ്, അവർക്ക് മോക്ഷമാർഗത്തെ ഉപദേശിച്ചു. മനുഷ്യനെ ഈ സംസാരത്തിൽ നിന്ന് കരകയറ്റി എന്ന് വെച്ചാൽ മുക്തരാക്കി, അല്ലെങ്കിൽ മുക്തരാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ മുക്തരാക്കും, അതിനുള്ള ഉപദേശം കൊടുക്കുന്നു. അത് ഒരാളുടെ കാരുണ്യമാണല്ലോ, തനിക്കറിയാമെന്നുള്ള വിദ്യ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിനൊരു കാരുണ്യ പ്രവൃത്തിയായിട്ട് കണക്കാക്കും. അപ്പോൾ അദ്വൈതഭാഷ്യം രചിച്ച് ലോകത്തിന് കാരുണ്യം ചൊരിഞ്ഞ ഒരു മഹാത്മാവ് ആ രീതിയിൽ ശങ്കരാചാര്യരും എന്താണ് അനുകമ്പയാണ്ടവനാണ്, അനുകമ്പയുള്ളവനാണ്. അപ്പൊ ആ രീതിയിൽ ശങ്കരാചാര്യ അനുകമ്പയുള്ളവനായി അംഗീകരിക്കാം, ദോഷമൊന്നുമില്ല. എന്നാൽ ഇവിടെ പറയുന്ന അനുകമ്പ അതിൽ ഒതുങ്ങുന്ന ഒരു അനുകമ്പയല്ല. ഇവിടെ പറയുന്ന അനുകമ്പ എന്താണ്? ഒരു പീഡ എരുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയാണ്. അങ്ങനെ ഒരു അനുകമ്പ ശങ്കരാചാര്യർക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല, അതില്ലായിരുന്നു. മോക്ഷമാർഗം ഉപദേശിച്ചു കൊടുക്കുന്ന അനുകമ്പയൊക്കെ ഉണ്ടായിരുന്നു. അതിന് അനുകമ്പയാണെങ്കിൽ അതുകൊണ്ട്. പക്ഷെ ഒരു പീഡ എരുമ്പിനും വരുത്തരുത്, എരുമ്പിനും എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ? അങ്ങനെ ഒരു അനുകമ്പ ശങ്കരാചാര്യർക്ക് ഉണ്ടായിരുന്നില്ല. അനുകമ്പ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, പല സന്ദർഭങ്ങളിലും വളരെ ക്രൂരനുമായി. അവിടെ വരുമ്പം അനുകമ്പ ഇല്ല, അനുകമ്പ ഇല്ലെന്ന് മാത്രമല്ല വളരെ ക്രൂരനുമായി. ശങ്കരാചാര്യ എഴുതിയ ഭാഷ്യത്തിലാണ് വരുന്ന അപശൂദ്രാധികരണം, ബ്രഹ്മസൂത്രത്തിലെ അപശൂദ്രാധികരണം. അതിൽ പറയുന്ന ഒറ്റ കാര്യം മതി, ആൾ അതിക്രൂരനാണെന്ന് തെളിയിക്കാൻ. എന്താണ്? വേദം കേൾക്കുന്ന ശൂദ്രന്റെ അത് കേട്ടുപോയില്ലേ, ചെവിയില് ഈയവും അരക്കും കൂടെ ഉരുക്കി ഒഴിച്ചടയ്ക്കണമെന്ന്. ചെവിക്കകത്ത് ഈയ ഉരുക്കി ഒഴിച്ച എന്തായിരിക്കും സംഭവിക്കുന്നു? ചെവി മാത്രമേ പൊട്ടി പോകത്തുള്ളൂ. ഇതൊരു ക്രൂരകൃത്യമാണ്. കാരണം ഈ കേൾക്കുക എന്ന് പറയുന്നത് ഒരാളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. അല്ലേ, ഞാനീ പറയുന്നത് ഈ വരാന്തിയിൽ ആരെങ്കിലും നിന്നാ കേൾക്കും, അത് അവർക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കാണുക എന്ന് വെച്ചാൽ നമുക്ക് നിയന്ത്രിക്കാം, കണ്ണടച്ചാൽ മതി. മണക്കുകയും വേണ്ടി വന്നാൽ നിയന്ത്രിക്കാം, മൂക്കി പിടിക്കാം. അല്ലേ, ചെവി എന്ന് പറയുന്നത് കേട്ടു പോകും. നമ്മൾ ചെവി അടച്ചാൽ പോലും കുറേയൊക്കെ കേൾക്കും. ഇപ്പൊ കേട്ടു പോവുക എന്ന് പറയുന്ന ഒരാളുടെ കുറ്റമല്ല, ചെവി ഓപ്പണാണ് എപ്പോഴും. ചെവി നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. ചെവി ചലിപ്പിച്ചടയ്ക്കാവൂല, കണ്ണു പോലെയല്ല. കണ്ണാണെങ്കിൽ എന്ത് ചെയ്യാം? ചലിപ്പിച്ചടയ്ക്കാം. കാണാൻ വയ്യാത്ത എന്തെങ്കിലും കാഴ്ച കണ്ട അയ്യോ വയ്യ, നമ്മൾ കണ്ണങ്ങ് പൊത്തും, അല്ലെങ്കിൽ കണ്ണ് ഇറുക്കി അടയ്ക്കും. ചെവിയിൽ ഈ അഭ്യാസം നടക്കില്ല. ചെവി അടച്ചു പിടിക്കാനും വലിയ പാടാണ്, അടച്ചാലും ശബ്ദം കേൾക്കും. പക്ഷെ കേട്ടുപോയാൽ എന്ത് ചെയ്യണം? ശൂദ്രന്റെ ചെവിയില് ഉരുക്കി ഒഴിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നു. ഒരു വീട് എറമ്പിനും വരുത്തരുതെന്ന് പറയുന്ന ഇതുമായിട്ട് യോജിക്കൂ? ഇനി ഇത് കേട്ടിട്ട് ശൂദ്രൻ ഇത് ചൊല്ലിയെന്നിരിക്കട്ടെ. ശൂദ്രൻ ഇതങ്ങ് ചൊല്ലി, കേട്ട് ചൊല്ലി. ഞാനിപ്പോ ഇന്നലെ പറഞ്ഞ ഇന്ന് നിങ്ങൾ ചൊല്ലുന്നു പറയുന്നു. അവനെ ചൊല്ലി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവന്റെ നാക്കങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി. ശൂദ്രന്റെ നാക്ക് മുറിച്ച് കളയും. ഒരു പീഡ എരുമ്പിനും വരുത്തരുത്. പിന്നെ മൂന്നാമത് പറയുന്നത്, ഇനി അവനിത് പഠിച്ചെന്നിരിക്കട്ടെ. കേട്ട് ചൊല്ലുകയല്ല, കേൾക്കാതെ ചൊല്ലാൻ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തെ പിളർന്നു കഴിഞ്ഞാൽ മതി. പിന്നെ അവൻ പഠിച്ചു വെച്ച അവിടെ പോവും. ഈ മൂന്ന് ശിക്ഷയാണ്: കേൾക്കുന്നതിനൊരു ശിക്ഷ, ചൊല്ലുന്നതിനൊരു ശിക്ഷ, പഠിച്ചു കഴിഞ്ഞാലൊരു ശിക്ഷ. അപ്പോ ശൂദ്രന് വേദ വിദ്യാഭ്യാസം പാടില്ല അത് തടയണം, പാടില്ല എന്ന് പറയുകയല്ല, അത് തടയണം. തടയുന്നതിന് ഏറ്റവും ക്രൂരമായ മനുഷ്യത്വരഹിതമായ വഴിയാകാം എന്നാണ് ശങ്കരാചാര്യർ എവിടെ പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ മൂന്നും ഗൗതമസ്മൃതിയിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നതാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഗൗതമസ്മൃതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. മനുസ്മൃതിയിൽ ഇങ്ങനെ പറയുന്നില്ല, ഇതുപോലെ പറയുന്നില്ല. ഈ വാക്യങ്ങൾ ഗൗതമസ്മൃതിയിലാണ്. ഈ ആശയം മനുസ്മൃതിയിലുണ്ട്, പക്ഷെ ഈ വാക്യങ്ങൾ ഗൗതമസ്മൃതിയിലാണ്. അതും വളരെ മാരകമായ ഒരു സ്മൃതിയാണ്. വളരെ അപകടം പിടിച്ച ഒരു സ്മൃതിയാണ്. എവിടെയൊക്കെ സൗകര്യം കിട്ടും അവിടെയൊക്കെ ഈ ഗൗതമ സ്മൃതിയെ ഭാഷകാരൻ കൂട്ടി തന്റെ സിദ്ധാന്തം സമർത്ഥിക്കുന്നതിനാണ്. ചില ആൾക്കാർ പറയും, ഇന്ന് ശങ്കരാചാര്യരുടെ സോപ്പിടാൻ നടക്കുന്നവരുണ്ട്. അതും ഇന്ന് കൂടുതലും ചെയ്യുന്ന ശൂദ്രന്മാരാണ്. ശൂദ്രന്മാരെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരെ ഇന്ന് സംരക്ഷിക്കാൻ നടക്കുന്നതും ആര്? ശൂദ്രന്മാരാണ്. ഈ മലയാളത്തിൽ ഉണ്ട് ശൂദ്രന്മാർ കുറെ പേര്, കേരളത്തിലെ ശൂദ്രന്മാർ. ഇതിനു വേണ്ടി നടക്കുന്ന ബ്രാഹ്മണരൊന്നും കുറവാണ് കേരളത്തിൽ. ഇന്ന് ഇതിനു വേണ്ടി നടക്കുന്നത് ശൂദ്രന്മാരാണ്. അവർക്ക് എന്തു വന്നാലും ശങ്കരാചാര്യ സോപ്പിട്ടെ. അവരുടെ അഭിപ്രായം കൂടെ കേൾക്കണം. അവർ പറയുന്നത് ഇത് ഗൗതമസ്മൃതിയിൽ അല്ലെങ്കിൽ മനുസ്മൃതിയുടെ ആശയങ്ങളാണ്, ശങ്കരാചാര്യരുടെ അല്ല എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ശങ്കരാചാര്യർ തന്റെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി പ്രമാണമായിട്ടാണ് ഗൗതമസ്മൃതിയെ കോട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വേദം കേൾക്കുന്നവന്റെ ചെവി ഈ ഒഴിക്കണം, നാക്ക് മുറിക്കണം, ശരീരം പിളർക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം അംഗീകരിച്ചില്ലെങ്കിലോ? അതുകൊണ്ട് ഇത് ഗൗതമസ്മൃതി പറഞ്ഞിട്ടുണ്ടെന്നേ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നതിനർത്ഥമുള്ളൂ. തന്റെ സിദ്ധാന്തത്തിന് ബലം കൊടുക്കാനാണ് എപ്പോഴും പോട്ട് ചെയ്യുന്നത് വേദത്തെയും സ്മൃതികളെയൊക്കെ. അങ്ങനെ തന്റെ സിദ്ധാന്തത്തിന് ബലം കൊടുക്കാൻ വേണ്ടിയിട്ട് കോട്ട് ചെയ്തതാണ്. ശങ്കരാചാര്യ രക്ഷിക്കുന്നവരെന്താ പറയുന്നത്? ആ ശങ്കരാചാര്യ അഭിപ്രായമല്ല, ഗൗതമസ്മൃതിയുടെ അഭിപ്രായം. ഗൗതമസ്മൃതി അങ്ങനെ എഴുതി വെച്ചിരിക്കട്ടെ, ശങ്കരാചാര്യ ഇവിടെ എന്തിനാ കോട്ട് ചെയ്തു? അതിന് ഉത്തരം പറയണം. തന്റെ സിദ്ധാന്തത്തെ സമർത്ഥിക്കാനാണ്, അല്ലെങ്കിൽ അത് പൂർവപക്ഷം എന്ന് പറയണം. ഇങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ട്, ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഗൗതമസ്മൃതിയിൽ ഇങ്ങനെയൊക്കെ പറയുന്നു, പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്നാണ് പറയണമെങ്കിൽ ഇവരീ പറയുന്നത് ശരിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, ഗൗതമസ്മൃതിയിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് ശൂദ്രൻ വേദം പഠിക്കാൻ പാടില്ല എന്നാണ് അവസാനിപ്പിക്കുന്നത്. എന്നാണ് പറയുന്നത്. അപ്പൊ ഭാഷകാരനെ ചട്ടമ്പിസ്വാമി വേദാധികാരം നിൽക്കണം എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അവസാനം പറയുന്നത് കശാപ്പുകാരനെ പോലെയാണ് ഭാഷകാരനെന്ന. ഈ വിഷയത്തിൽ കശാപ്പുകാരൻ എന്താ ചെയ്യുന്നു? കൊല്ലും. കൊല്ലുക എന്ന് മാത്രമല്ല, ഒരു ദൈവമില്ലാതെ കൊന്നുകളയും. അവന്റെ മനസ്സിലൊരു കാരുണ്യം, കുറ്റബോധം ഒന്നും തോന്നാതെ കൊന്നുകൊണ്ടേയിരിക്കും നിരന്തരം. ഇപ്പൊ ശൂദ്രന്മാരെ കശാപ്പ് ചെയ്യുന്നതാണത്. ദയവില്ലാതെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചെവിയിൽ ഈയൊരുക്കി ഒഴിച്ചു കൊല്ലുക, നാക്കറുത്ത് കൊല്ലുക, പിന്നെ പിളർത്തി കൊല്ലുക, അതിപേക്ഷം തൂക്കി കൊന്നാൽ പോരെ? ഇത്രയൊക്കെ ചെയ്യണം, ചിത്രവധം ചെയ്യണം. അതുകൊണ്ടാണ് കശാപ്പുകാരനെ പോലെ എന്ന് പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കേരളക്കരയിലെ ശൂദ്രന്മാർ കുറേ പേര് ഇന്നും ശങ്കരാചാര്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് പ്രസംഗങ്ങളും അതീതവും ഒക്കെ ആയിട്ട്. അല്ലെങ്കിൽ അവരിത് കണ്ടില്ല എന്ന് കടിക്കും. ഈ ഭാഗങ്ങളൊന്നും അവർ പിന്നെ വേണ്ടി വന്നാൽ ഇതുകൂടെ പറയും. എന്താണ് ഇതെന്ന്? ശങ്കരാചാര്യർ എഴുതിയ ഭാഷ്യത്തിൽ ഇതൊന്നുമില്ല. അവർ പറയും ശങ്കരാചാര്യ എഴുതിയ ഭാഷ്യത്തിൽ ഇല്ല. പക്ഷെ ഇന്നിപ്പോൾ പ്രിന്റ് ചെയ്ത് വരുന്ന ഭാഷ്യത്തിലൊക്കെ ഉണ്ടല്ലോ. ഇതില്ലാത്ത ഒരു ഭാഷ ഇന്നൊരാരും കണ്ടെത്തിയിട്ടില്ലല്ലോ. പഴയ കാലം മുതൽ കൈയെഴുത്ത് പ്രതികൾ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാ ഭാഷകളിലും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നുള്ള ഇവര് എന്തിനു പറയുന്നു? ഇവര് ഇതിനെ ഇന്ന് ശങ്കരാചാര്യരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ നോക്കുന്നു. രാഷ്ട്രീയക്കാരെ പോലെ രക്ഷിച്ചെടുക്കാൻ നോക്കുന്നതിന് കാരണം അത് വേറെ എന്തോ ടെക്നിക്കൽ പ്രശ്നമുണ്ടെന്നും പറയുന്നുണ്ട്. അതെനിക്ക് കൃത്യമായി അറിയാതെ പറയാൻ പറ്റില്ല. മറ്റെന്തോ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് പറയുന്നു. ആരോ അങ്ങനെ ഒരാൾ ഒരു നിർദ്ദേശം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് വ്യക്തമായ കാര്യം ഞാൻ പറയത്തില്ല. കാരണം അതൊക്കെ അതുണ്ടല്ലോ, അത് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടല്ലോ ഇപ്പോഴും. അതില്ലാത്ത ഒരു ഭാരതം അല്ലല്ലോ. പക്ഷെ ആ വിഷയത്തെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. അറിയാത്ത കാര്യത്തിൽ ഞാൻ പറയത്തില്ല. ഊഹാഭോഗങ്ങൾ പറയാൻ പറ്റില്ല എന്താ ശരിക്കും സംഭവിച്ചത്. കാരണം അതൊക്കെ രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കുമ്പോൾ ഭരിക്കുന്ന പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിൽ അത് വ്യാഖ്യാനിക്കും. അപ്പൊ അതുകൊണ്ട് അത് അറിയാതെ പറയാൻ പറ്റില്ല. മറ്റതൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഇതിനകത്ത് രാഷ്ട്രീയം കൂടെ കടന്നു വരുന്നതുകൊണ്ട് സത്യം അറിയാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് പലപ്പോഴും. അപ്പോൾ നമ്മുടെ, ഞാൻ പറയുന്നത്, ഇത് ശങ്കരാചാര്യര് ഇതൊന്നും എഴുതിയിട്ടില്ല എന്ന് പറയുന്ന ശൂദ്രന്മാരെന്ന് കേരളത്തിലുണ്ട്. അത് പറയുന്നതിന് അവർ രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇവരെല്ലാം സ്വയം ബ്രാഹ്മണരാണെന്ന് വിശ്വസിക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. സ്വയം അങ്ങനെ അവർ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഞങ്ങളൊക്കെ ബ്രാഹ്മണരാണ്. മറ്റുള്ളവരെ അവരങ്ങനെ വിശ്വസിപ്പിക്കുകയും ചെയ്യും. പിന്നെ ഞാനൊരിക്കൽ ഇതിനെക്കുറിച്ച് പിന്നെ ഇങ്ങനെ വിമർശിച്ചപ്പോ എന്നോട് നേരിട്ടല്ലെങ്കിലും കേരളത്തിലെ പ്രമുഖനായ ഒരു സന്യാസി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, സ്വാമി അതൊക്കെ പറയുന്നു ഇങ്ങനെ, ഞാൻ പറയുന്നത് ശരിയല്ല തെറ്റാണെന്ന് സമർത്ഥിക്കാൻ കരളുറപ്പുള്ള ഒരുത്തരും ഇന്നില്ല, ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല. പിന്നെ പറയുന്ന എന്താണ്? അത് സ്വാമിയും ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നത്. അവൻ പിന്നെ അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ ജീവിക്കുന്നതെന്നുള്ളതാണ്. അതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം എന്റെ ജീവിതം നടന്നു പോകുമ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് എന്താ പറഞ്ഞുകൂടാന്നുണ്ടോ? അതുകൊണ്ട് പറഞ്ഞുകൂടാന്നില്ലല്ലോ. നമ്മുടെ ജീവിത ഉപാധിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞുകൂടാന്നില്ല. ഇപ്പോ നമ്മുടെ മരുന്ന് കച്ചവടം ചെയ്യുന്നവർ, ഡോക്ടർമാർ, ഇവരൊക്കെ എന്താ ചെയ്യുന്നു? അതൊക്കെ അവരുടെ ഉപജീവന മാർഗമാണ്. പക്ഷെ അവർ പറയും ഇതിനൊക്കെ ഇന്ന ഇന്ന സൈഡ് എഫക്റ്റ് ഉണ്ട്, ഇതിനകത്ത് ഇന്ന ഇന്ന നല്ല വശമുണ്ട്. അപ്പൊ ഇത് കച്ചവടം ചെയ്യുന്നു എന്ന് വിചാരിച്ച് എന്താണോ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് അതുകൊണ്ട് കച്ചവടം ചെയ്യണ്ടെന്നാണ്, അത് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യണം, അങ്ങനെ തന്നെ ജീവിക്കുന്നു. പക്ഷെ സൈഡ് എഫക്റ്റ് അല്ല ഞാൻ പറയും, അത് മൂടി വയ്ക്കാതെ ആൾക്കാരെ പറ്റിക്കത്തില്ല. മരുന്ന് കൊടുത്തിട്ടേ സൈഡ് എഫക്റ്റ് അവരോട് പറയാതെ അവരെ കൊല്ലത്തില്ല. അപ്പോ ഈ മരുന്ന് കഴിക്കുന്നവർക്ക് ശരിയായ ബോധം വേണം, അപ്പോഴാണെങ്കിൽ അവർക്ക് ഈ സൈഡ് എഫക്റ്റ് ഇവരെ ബാധിക്കുമ്പോൾ അറിയാൻ പറ്റും. എന്നെ വിമർശിക്കുന്നവരെന്താണ്, ഇവർ എന്റെ സൈഡ് എഫക്റ്റ് പറയത്തില്ല, ഇവർ സിദ്ധ ഔഷധമാണെന്ന് പറഞ്ഞ് കൊടുക്കും. ഇവൻ കഴിക്കുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വന്നാൽ ഇവൻ അറിയാൻ പറ്റില്ല, ഇവൻ ചത്തുപോകും. എന്റെ മരുന്ന് കഴിച്ചാൽ അവനെന്ത് ചെയ്യും, കഴിക്കുമ്പോൾ അവന് സൈഡ് എഫക്റ്റ് മനസ്സിലാവും, ഉടൻ തന്നെ അവൻ പ്രതിവിധി അവൻ ചെയ്യും. അതുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്റ്റ് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിന് വളരെ മാരകമായ സൈഡ് എഫക്റ്റ് ഉണ്ട്. ക്യാൻസറിന് ചെയ്യുന്ന കീമോതെറാപ്പിയൊക്കെ പലതും വളരെ മാരകമാണ്, സഹിക്കാൻ പറ്റില്ല. ഞാൻ പല രോഗികളെയും കണ്ടിട്ടുണ്ട്, അവരോട് കഷ്ടപ്പെടുന്നു. പക്ഷെ ഡോക്ടർ അത് പറയും അവരോട്, ഇന്ന ഇന്ന സൈഡ് എഫക്റ്റ് ഉണ്ട്. എന്നിട്ട് അതുകൊണ്ട് കീമോതെറാപ്പി കൊണ്ട് അവർക്ക് ഗുണമുണ്ടാവും, കുറെ കാലം കൂടെ അവർ ജീവിച്ചിരിക്കും, അത്രയാണ്. സൈഡ് എഫക്റ്റ് അത് അനുഭവിച്ചേ പറ്റൂ. അപ്പൊ അതിനുള്ള നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന്റെ പ്രതിവിധികളൊക്കെ ചെയ്ത് ആ മരുന്ന് ഉപയോഗിച്ച് ക്രമേണ അവർ രോഗത്തിൽ നിന്ന് മുക്തരായി അവർ ആ രോഗം കൊണ്ട് പെട്ടെന്ന് മരിക്കത്തില്ല, കൂടുതലായാലും അവർ ജീവിച്ചിരിക്കും, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഇതിന്റെ ദോഷം പറയാൻ പാടില്ല എന്ന് പറയുന്നതിന് കാര്യമില്ല. പക്ഷെ ഇത് മറച്ചു പിടിക്കുക, എന്നിട്ട് ഇതിന് നല്ലതേ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക, അത് ആത്മവഞ്ചനയും പരവഞ്ചനയുമാണ്. തന്നെ തന്നെ വഞ്ചിക്കുക, മറ്റുള്ളവരെ വഞ്ചിക്കുക. അശൂദ്രന്മാർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കഷ്ടം. ബ്രാഹ്മണരായി അഭിനയിച്ചുകൊണ്ട് അത് ബ്രാഹ്മണരായി അഭിനയിക്കുക എന്ന് പറഞ്ഞാലേ, ശൂദ്രന്മാരുടെ ഇടയിൽ അവരെ തിരിച്ചറിയുമ്പോൾ അവർ ശൂദ്രന്മാരായിട്ട് എണീക്കും. ബ്രാഹ്മണരുടെ ഇടയിൽ ചെല്ലുമ്പോഴാണ് ഇവർ ബ്രാഹ്മണരായി അഭിനയിക്കുന്നത്. ഞാൻ ഇതൊക്കെ പറയുന്ന ഇവർക്കൊരു ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ശിവരിയിലെ ഒരു സ്വാമി പണ്ടൊരിക്കൽ എന്നോട് പറഞ്ഞു, എനിക്കിഷ്ടമായിരിക്കും, ഞാൻ സന്തോഷിക്കുമെന്ന് പറഞ്ഞാണ്, ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അയ്യോ കഷ്ടമെന്ന് വിചാരിച്ച്. ഞാൻ കൂടുതലും നായന്മാരുടെ ഇടയിലൊക്കെയാണ് പ്രവർത്തിക്കുന്നു എന്നോട് പറഞ്ഞാണ്. ഈ ആധ്യാത്മികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് കൂടുതൽ ഞാൻ പറഞ്ഞ, ഞങ്ങൾ ആളിനെ തിരിച്ചറിയാം, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. എന്നോട് നേരിട്ട് പറഞ്ഞാണ്. അവർക്ക് ശിവേരിയിലെ മെമ്പർ, അത് ശിവേരിയിലൊന്നും പറയത്തില്ല, എന്റെ മുമ്പൊന്ന് പറയാം. അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്നെ ഒന്ന് സന്തോഷിപ്പിക്കുക. ശിവര് അങ്ങനെ ഒന്ന് പറയൂ, ഇവിടെ പൊതുയോഗത്തിൽ പറയൂ, ഞാൻ നായന്മാരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. ഇല്ല, ഞാൻ നായന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും എന്താ കാര്യമെന്ന്. പക്ഷെ ഈ സ്വാമി നായന്മാരുടെ ഇടയിൽ പോയി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പിടി കിട്ടത്തില്ല, എന്താ ഇയാൾ ഇങ്ങനെ പറയുന്നു. അതുപോലെയാണ് ഇവര് ഈ ശങ്കരാചാര്യര് എഴുതിയതല്ല, ശങ്കരാചാര്യ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഗൗതമ സ്മൃതിയാണ് ഇതിനൊന്നും പറയുന്നതെന്നും അതുകൊണ്ടൊന്നും ശങ്കരാചാര്യ രക്ഷിക്കാൻ പറ്റില്ല, കാരണം ഭാഷ്യത്തിൽ വന്നതാണ്, ശങ്കര പരമ്പര ഇത് അംഗീകരിക്കുന്ന കാര്യമാണ്. ഇനി ഗൗതമ സ്മൃതി ആയതുകൊണ്ട് ശങ്കരാചാര്യരുടെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപനിഷത്തുകളെ ഒന്നും ശങ്കരാചാര്യ അംഗീകരിച്ചില്ല എന്ന് വരും, കാരണം ഉപനിഷത്തുകളെയെല്ലാം കോട്ട് ചെയ്ത് ആ ശങ്കരാചാര്യർ തന്റെ സിദ്ധാന്തം പറയുന്നു, അതൊന്നും ശങ്കരാചാര്യരുടെ അഭിപ്രായമല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ അദ്വൈതമേ ശങ്കരാചാര്യരുടെ അല്ലാതായിത്തീരും. പിന്നെ ഇനി ഒരു കൂട്ടർ പറയുന്നത്, ഞാനും ചിലവ് പറയാറുണ്ട്, നമ്മളീ പറയുമ്പോൾ മുമ്പേ ഇരിക്കുന്നവരെ നോക്കണമല്ലോ, അടികിട്ടാതെ പറയണമല്ലോ, എന്നേ ശരീരം കേടാക്കിക്കൊണ്ടത് പറയാൻ പറ്റുമോ? ഇതൊക്കെ ആ കാലം ഒരു കാലത്തിന്റെ സ്വാധീനം കൊണ്ട് സംഭവിച്ചതാണ്. ശങ്കരാചാര്യ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത് കാലത്തിന്റെ സ്വാധീനം കൊണ്ട് സംഭവിച്ചതാണ്, ശരി അംഗീകരിക്കാം. ശൂദ്രന്റെ നാക്കറക്കണമെന്നൊക്കെ പറഞ്ഞ ആ കാലത്ത് ഒരു നടപ്പ് രീതിയായിരുന്നു അന്ന് ശൂദ്രനെ. ഇതൊക്കെ എട്ടാം നൂറ്റാണ്ടിലൊക്കെ സംഭവിച്ച കാര്യമാണ്, അന്നൊരു പക്ഷേ ഈ ശൂദ്രനെയൊക്കെ നാക്കറക്കുമായിരുന്നു. ഈ അടുത്ത കാലം വരെയും ഉണ്ടായിരുന്നല്ലോ നാക്കറുപ്പൊക്കെ, ഗുരു ജനിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു. ചേർത്തലയിൽ എന്താണ് മുലച്ചിപ്പറമ്പൊക്കെ ഉണ്ടല്ലോ, അത് കൃത്യമായൊരു ചരിത്രം അല്ലെങ്കിലും അത്തരം സംഭവങ്ങൾക്കൊക്കെ അന്ന് സാധ്യതയുണ്ട്, ഇല്ലാന്ന് നിഷേധിക്കാൻ പറ്റില്ല. കൃത്യമായൊരു തെളിവൊന്നും ആർക്ക് ഹാജരാക്കാൻ പറ്റില്ല. ആ രീതിയിലല്ലെങ്കിലും അന്ന് അതൊക്കെ സ്വാഭാവികമാണ്, അപ്പൊ അങ്ങനെ ഒന്നും സംഭവിച്ചുകൂടാന്നില്ല. എങ്ങനെ കേട്ടില്ല? അങ്ങനെ ചാവറ അച്ഛൻ എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ പുരോഹിതൻ, അതിനൊന്നുമില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ അധകൃതരെയൊക്കെ വിളിച്ച് അവ സ്കൂള് കെട്ടി അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ ശ്രമിച്ചു, അതൊക്കെ ചെയ്തു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവിടെ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ ഗുരുവിന് മുമ്പാണ് ചാവറയച്ചൻ, ഇവിടെ ആ തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ മിഷനറി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അത് പുരോഗമനപരമാണ്, പുരോഗമനപരമായ ഇതാണ്, ഒരു സംശയമില്ല. പക്ഷേ അത് ഈ രീതിയിലല്ല. അതങ്ങനെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇപ്പോ അന്നത്തെ അധികൃതരെ വിളിച്ച് നിർത്തി പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ ക്രിസ്ത്യാനി ആയാൽ മതി, പിന്നെ അവരാരും ഉപദ്രവിക്കില്ല, പിന്നെ അവർക്ക് വിദ്യാഭ്യാസത്തിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. അന്ന് ഈ ഹിന്ദുക്കളുടെ ഉള്ള അധികൃത വിഭാഗത്തിൽ നിൽക്കുമ്പോഴാണ് പ്രശ്നം. ചാവറയച്ചനൊക്കെ സൗകര്യമായിരുന്നു, അങ്ങോട്ട് അവരെ ക്രിസ്ത്യാനിയാക്കും, പിന്നെ പഠിപ്പിക്കും, ഒരു തടസ്സമില്ല. ഉം അല്ല, അതെന്തായാലും മനുഷ്യന് ഗുണമുള്ള കാര്യമല്ലേ. ഈ ചെവിയിൽ ഈ ഒരുക്കി ഒഴിക്കുന്നതിന് നല്ല കാര്യമില്ല, അതിനും നല്ല കാര്യമാണെന്നോ. അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു, അതിലൊന്നും ഒരു തെറ്റ് പറയാനില്ല. അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ വളരെ പ്രാകൃതമായ ഒരവസ്ഥയിൽ കിടക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ഈ പോകുന്നവർക്ക് മതമെന്തെന്നോ അങ്ങനെയുള്ള ബോധമൊന്നുമില്ല, അവരോട് പറയും നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ഉപദ്രവം കുറയുന്നു, മറ്റുള്ളവരവരെ ക്രിസ്ത്യാനിയായി കാണുന്നു, അവരെ തൊടാൻ ഭയപ്പെടുന്നു. പിന്നെ അങ്ങനെ മതപരിവർത്തനം നടത്തി ഇവരെ കച്ചവടവും നടത്തിയിട്ടുണ്ട്, അടിമ കച്ചവടം. അതും ഇതേ പുരോഹിതന്മാർ ഇതേ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അല്ലായാലും ഒരു വശം മാത്രമല്ല, മട്ടാഞ്ചേരിയിൽ അടിമകളെ കയറ്റുമതി ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ടായിരുന്നു, അതും ചെയ്ത പുരോഹിതന്മാരെയാണ്. അതിൽ രണ്ടു വശമുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം കൊടുക്കാൻ അവർ തയ്യാറാകി, അത് എന്തായാലും അത് അംഗീകരിക്കേണ്ട കാര്യമാണ്, ഒരു സംശയം. യഥകൃതരെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് അതിന് അവകാശമില്ലല്ലോ. അത് ഈ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ അന്നത്തെയാണ് ഞാൻ പറയുന്നത്, അധികൃതർ താഴെത്തട്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടോ എന്നൊന്ന് ചോദിക്കുക, അന്നത്തെ ആ ചുറ്റുപാടിൽ വെച്ച് പറയുകയാണ്. അവർക്കൊന്നും ഉണരാനും ഉയർത്തി കൊണ്ടുവരാനും ഒക്കെ ഈ മിഷനുമാരുടെ പ്രവർത്തനം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മതപരിവർത്തനം നടന്നു എന്നുള്ളത് ശരിയാണ്, അതിന് ന്യായീകരിക്കാൻ പറ്റും, അതിനങ്ങനെ ഒരു മോശമായി കാണാൻ പറ്റില്ല. ഇവിടെ ഇതല്ലേ വിധി, പിന്നെ അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ച. അപ്പൊ ഇതിന് എതിരെന്നുള്ള രീതിയല്ല അത് ചെയ്യുന്നതെല്ലാം, അവരുടെ മതത്തിലേക്ക് അളക്കൂട്ടുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് ഗുണം ചെയ്യുന്നു, ദോഷമല്ല. അതാണ് ഗുരു പറഞ്ഞു, മതം ഏതായാലും ഇനി അവിടെയാണ് നന്നാവുന്നെങ്കിൽ അങ്ങനെ നന്നാകട്ടെ, മതത്തിൽ എന്തിനാത്ര വലിയ വാശി എന്നുള്ള നിലപാട് ഗുരു എടുത്ത് രണ്ടും കണക്കിലെടുത്തുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇനി നന്നാവണമെങ്കിൽ മതപരിവർത്തനം വേണ്ട എന്ന് ഞാൻ അർത്ഥമുണ്ട്. ഇനി മതപരിവർത്തനം കൊണ്ട് ഒരാൾ നന്നാവണമെന്നെങ്കിൽ ആയിക്കോട്ടെ, രണ്ടർത്ഥമാനുണ്ട്. മത രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കാം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ നന്നാവാൻ വേണ്ടി മതം മാറേണ്ട കാര്യമില്ല ഒന്ന്. ഇനി മതം മാറി മനുഷ്യൻ നന്നാവുമെങ്കിൽ അതും നല്ലത് തന്നെ. അനന്താ ദോഷം, മനുഷ്യൻ നന്നായ പോരെ? രണ്ടു കൂട്ടർക്ക് ഒരുപോലെ അനുകൂലമായി വ്യാഖ്യാനിക്കാവുന്നുള്ള ഒരു വാക്യമാണോ മതം ഏതായാലും മനുഷ്യൻ? അവിടെ മനുഷ്യൻ നന്നാകുക എന്നുള്ളതാണ്. പക്ഷെ മതപരിവർത്തനം നടത്തി മനുഷ്യൻ നന്നായില്ലെങ്കിൽ അത് ശരിയാവില്ല. ഈ മതപരിവർത്തനം നടത്തി മനുഷ്യൻ നന്നാവാത്തതുകൊണ്ടാണ് ഇവിടെ പ്രത്യക്ഷ രക്ഷാസഭ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായത്. മതപരിവർത്തനം നടത്തി, പക്ഷെ ക്രിസ്ത്യാനികൾ അവരെ അവഗണിക്കുന്നു, അപ്പോഴാണ് പ്രത്യക്ഷ രക്ഷാസഭ ഉണ്ടായത്. അത് ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയതിനു ശേഷം അതിൽ നിന്ന് തിരിച്ചു വന്ന് അന്നത്തെ അധകൃതരെ എല്ലാം യോജിപ്പിച്ച് ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തു. ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വളരെ രസകരമാണ്. രസകരം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അർത്ഥവത്താണ്. ഞങ്ങൾക്ക് ഒരിടത്ത് രക്ഷയില്ല, മതം മാറി അവിടെ ചെന്നിട്ടും അവിടെയും രക്ഷയില്ല എന്ന് പറഞ്ഞൊരു പുതിയ മനുഷ്യനൊന്നും ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു, മൃഗങ്ങളെ പോലെ. അപ്പൊ അതിന് ഈ എഴുതി വെച്ച ആൾക്കാർക്ക് അതിന് ഉത്തരവാദികളാണ്. എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ചെവിയിൽ ഈ ഒരുക്കി ഒഴിക്കണമെന്ന് പറയുന്ന എത്രയോ നൂറ്റാണ്ടും ഈ ശങ്കരാചാര്യർക്ക് എത്രയും നൂറ്റാണ്ട് മുമ്പുള്ള ഒരു സ്മൃതിയാണ് ഗൗതമ സ്മൃതി. അതിനെ കൊണ്ടുവന്ന് ഭാഷയെത്തി ചേർത്ത് അത് പിന്നെ ഈ ശങ്കര പരമ്പരയിൽ കാലാകാലങ്ങളായി പ്രചരിച്ച് ഇന്നും നിലനിൽക്കുന്നു. ഇന്നും ആ പ്രചാരണം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചിലർ പറയുന്നത് ഇതൊക്കെ ആ കാലത്തിൻ്റെ ഒരു സ്വാധീനമാണ്. ഇന്ന് അതൊക്കെ നമുക്ക് തള്ളിക്കളയാം, ശരി തള്ളിക്കളയാം. പക്ഷെ അപ്പോൾ ഒന്ന് പറയേണ്ടി വരും, ഇവരൊന്നും പറഞ്ഞ് സനാതനധർമ്മമല്ല എന്ന് പറയേണ്ടി വരും. ഇവരും പറയുന്നുണ്ടല്ലോ സനാതനധർമ്മമെന്ന്, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ പഴഞ്ചൻ കാലഹരണപ്പെട്ട ധർമ്മങ്ങളാണ്. ഇവർ സനാതനധർമ്മം എന്ന് വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം? എന്നും നിലനിൽക്കുന്ന ധർമ്മം, അങ്ങനെ ഒരു ധർമ്മമില്ല. സനാതനധർമ്മമെന്ന് ഒന്നില്ല. ഇവർ പറയുന്ന സനാതനധർമ്മമില്ല. അല്ലെങ്കിൽ ഗുരു പറഞ്ഞ രീതിയിൽ പറയണം, മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്, അത് സനാതന, എന്നും മനുഷ്യന്റെ ജാതി മനുഷ്യത്വം തന്നെ, അങ്ങനെ പറയാം. ഇവർ പറയുന്ന സനാതനധർമ്മം അങ്ങനെയൊന്നുമില്ല. ഇവർ പറയുന്നതൊക്കെ പഴഞ്ചൻ ധർമ്മങ്ങളാണ്. അപ്പൊ ഇന്ന് സനാതനധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി രാഷ്ട്രീയവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതാ സംബന്ധമാണ്. അങ്ങനെ സനാതന ധർമ്മത്തെ നിലനിർത്തി എന്ത് സംഭവിക്കും? ഇനിയും ഈ എന്റെ ശൂദ്രന്റെ ചെവിയിൽ ഈ അവർക്ക് ഒഴിക്കേണ്ടി വരും. കാരണം അത് എന്നും നിലനിൽക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നു. സനാതനം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? എന്നും നിലനിൽക്കുന്നു. അപ്പൊ ഈ പറഞ്ഞേക്ക് എന്നും നിലനിൽക്കണമെന്നല്ലേ എന്റെ അർത്ഥം വരുന്നു. അല്ല, ഇതൊക്കെ കളയണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഇതൊന്നും സനാതനധർമ്മം എന്ന് പറയുന്ന ഒന്നില്ല. ഇവർ പറഞ്ഞിരിക്കുന്ന എല്ലാം കാലഹരണപ്പെട്ട ധർമ്മങ്ങളാണ്. ഇവർ പറയുന്ന ഈ ജാതിയും മതവും ഈ ആചാരങ്ങളും ഇതെല്ലാം കളയേണ്ടതാണ്. അപ്പൊ ആ ഒരു ധർമ്മത്തെ ഇനി സ്ഥാപിക്കേണ്ട കാര്യം ഇല്ല. പിന്നെ ധർമ്മം എന്താണ്? ഇന്നും ധർമ്മമുണ്ട്, അത് പുതിയ ധർമ്മമാണ്. അതാണ് ഗുരു പറഞ്ഞ ധർമ്മം. ഗുരു പറഞ്ഞ ധർമ്മം പുതിയ ധർമ്മമാണ്. എന്ന് വെച്ചാൽ പുതിയതെന്ന് പറഞ്ഞാൽ ഈ സനാതന ധർമ്മത്തെ അപേക്ഷിച്ച് പുതിയത്. ഇവർ പറയുന്ന സനാതനധർമ്മം കാലഹരണപ്പെട്ടതും പഴഞ്ചതും ഉപേക്ഷിക്കേണ്ടതും. ഗുരു പറഞ്ഞ എന്താണ് ധർമ്മം? ആധുനിക ധർമ്മം. ഗുരു സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഈ ആധുനിക ധർമ്മത്തെയാണ് പറഞ്ഞത്. അതിനെ സനാതനമുണ്ട് എന്ന് പറഞ്ഞത് എന്നും ഇനി നിലനിൽക്കുന്നതാണ്. എന്താണ് മനുഷ്യന്റെ ജാതി മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യമുള്ളിടത്തോളം കാലം നിലനിൽക്കും. പണ്ടു അതായിരുന്ന ആൾക്കാർ അത് മനസ്സിലാക്കിയില്ലെന്നേ ഉള്ളൂ. പണ്ട് മനുഷ്യന്റെ ജാതി മനുഷ്യത്വം അല്ലയാണ്, ഇന്നുമാണ്, നാളെ ഏതായിരിക്കും? ബഹുസനാതനമാണ്. അപ്പൊ അത് ശരിക്കും നമ്മൾ വേറെ മനസ്സിലാക്കണം. അപ്പൊ ഇത് കാലഹരണപ്പെട്ടതാണെങ്കിൽ കാലഹരണപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞ് ഇതിനെ കളയണം, ഉപേക്ഷിക്കണം. ഇതിനെല്ലാം ഉപേക്ഷിച്ചാൽ പിന്നെ നിങ്ങൾക്ക് സനാതനധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമാണ്. സനാതന മൂല്യം എന്ന് പറഞ്ഞാൽ അത് ഏതാണെന്നുള്ളതാണ് പ്രശ്നം. ഏതിനെ മൂല്യം എന്ന് വിളിക്കും? എന്താണ് അഹിംസ എന്ന് പറയുന്നത്? ഇപ്പൊ ശങ്കരാചാര്യർ പറയുന്നതനുസരിച്ച് ഈ ശൂദ്രന്റെ ചെവിയിൽ ഏ ഉരുക്കി ഒഴിച്ചാലും അഹിംസയാണ്. അപ്പൊ അതിനെ സനാതനം എന്ന് പറയാൻ പറ്റില്ല. ആ എന്ന് പറഞ്ഞ ആ അപ്പൊ ഇപ്പൊ ശങ്കരാചാര്യർ പറയുന്ന എന്താണ്? പിന്നെ തനിക്കും അപരനും നന്മയുള്ളതാണ് ഈ ശൂദ്രന്റെ ചെവിയിൽ ഈ ഒരുക്കി വിളിക്കുന്നത്. അല്ലേ, അവിടെ താനും അപരനെന്നും പറയുന്ന എന്താണ്? താൻ അപരനെന്ന് പറയുന്ന ആരാണ്? തന്റെ ജാതിയിൽപ്പെട്ടവർ, അതിനോട് അടുത്ത് നിൽക്കുന്നവർ, അവർക്കൊക്കെ ഗുണം ചെയ്യുന്ന കാര്യമാണ് എന്ത്? ഈ ഒരുക്കി വിളിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് അവരും പറയുന്നത്. അതുകൊണ്ടെന്തോ ഇതും അങ്ങനെയാണ്. ഈ ഒരുക്കി കഴിച്ചാൽ നമുക്ക് നമ്മുടെ ആൾക്കാർക്കൊക്കെ നല്ലതാണ്. എല്ലാ ജീവിക്കും ഒന്നാണെങ്കിൽ ഒരുത്തൻ്റെ ചെവിയിലേ ഒരുക്കി ഒഴിക്കാൻ പറയാൻ പറ്റും? അതങ്ങനെ പറയാൻ പറ്റും? തനിക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഒരുക്കി ഒഴിക്കാൻ പറയാൻ പറ്റും? അപ്പോ തനിക്കും അന്യർക്കും ഗുണം എന്ന് വെച്ചാൽ തനിക്കും തന്റെ ജാതിപ്പെട്ടവർക്കും ഗുണം. അതെ, നമ്മുടെ ജാതിപ്പെട്ടവരെല്ലാം സഹോദരന്മാരെന്നല്ലേ നമ്മളിപ്പോ പറയുന്നത്? ആര്? എന്നാ ശൂദ്രായ മതിന്ദ്യാത്. ഇവിടെ തന്നെ ഇതേ ബ്രഹ്മസൂത്രത്തിൽ തന്നെ പറയും, അത് ഗൗതമൻ പറഞ്ഞാണ്. ശൂദ്രനും ഒരിക്കലും അറിവ് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഈ വേണ്ടാധീനങ്ങളൊക്കെ ചോദ്യം ചെയ്യും, അവന് തെറ്റ് ശരിയും മനസ്സിലാകും. നിങ്ങളീ പറഞ്ഞിരിക്കുന്നത് അവന്റെ ചെവിയിൽ ഈയവും ഉരികാഞ്ഞെന്ന് അവൻ കാല് വീശി അടിക്കും. ഈയം തന്റെ ഈയം കൊണ്ട് പോടാന്ന് പറയും. ഈയത്തിന് പിന്നെ കച്ചവടം ഇല്ലാതെ വരും. ഈയക്കച്ചവടം പിന്നെ നടക്കത്തില്ല. അതാണ് അറിവ് കൊടുക്കരുതെന്ന് പറയും. അറിവ് കൊടുത്തവൻ ചിന്തിക്കും. കാരണം ഒരു കൂട്ടരെ അടിമകളാക്കി അടിച്ചമർത്തണമെങ്കിൽ അവരിൽ അറിവാണ് മനുഷ്യന്റെ. അത് ചട്ടമ്പിസ്വാമി പറയും, ഇവരെ അറിവിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇനി നാളെ ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് ഇവരെ നിഷേധിക്കുമല്ലോ. ഭക്ഷണം നിഷേധിക്കുമ്പോഴാണ് അറിവിനെ നിഷേധിക്കുന്നത്. അപ്പൊ അറിവിനെ നിഷേധിക്കാൻ പാടില്ല. അപ്പൊ അറിവിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അടിമകളാക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെ എപ്പോ ആൾക്കാർക്ക് അടിമ അറിവുണ്ടാകുന്ന ഒരു അടിമത്വത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കും. അപ്പോ ഒരു കുറെ കൂട്ടർ അവരെ കുറിച്ച് വിചാരിക്കുകയാണ്, ഞങ്ങൾ ദിവ്യന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്, ഞങ്ങൾ കൂടിയ ആൾക്കാരാണ്, ബാക്കിയുള്ളവരൊക്കെ കുറഞ്ഞവരാണെന്ന് വിചാരിച്ചിട്ട് അവരെ അടിമയാക്കുകയാണ്. അപ്പൊ അവന് അറിവ് കൊടുത്തു കഴിഞ്ഞാൽ അവനും പറയും, നീ കൂടിയവനാണെങ്കിൽ ഞാൻ അതിലും കൂടിയവനാണെന്ന് പറയും. അവൻ പറയും, അഹങ്കാരിയാണ്, ധിക്കാരിയാണ്. അതാണ് പ്രശ്നം. അതുകൊണ്ട് മനുഷ്യരെ അടിച്ചമർത്താനും അടിമകളാക്കാനും വേണ്ടി കണ്ടുപിടിച്ച പദ്ധതിയാണ് ഇതൊക്കെ. അപ്പോൾ അത് പഴയ കാലത്ത് അങ്ങനെ ചെയ്തതാണ്. കളയേണ്ടതാണെങ്കിൽ ഇവർ പറയുന്ന സനാതനധർമ്മം എന്ന് പറയുന്നൊരു ഏർപ്പാടേ ഇല്ല. ആർഷ സംസ്കാരം എന്ന് പറയുന്നത് ഒന്നില്ല. അതൊക്കെ കളയേണ്ടതാണ്. ഇന്നത്തെ മനുഷ്യൻ ഇന്നത്തെ ചുറ്റുപാടിൽ യോജിച്ച കാര്യങ്ങൾ ചെയ്യണം. അവിടെ പറയണം തനിക്കും അന്യനും ഗുണം ചെയ്യുന്നു, ഇന്ന് ഏതാണോ നല്ലത് അത് ചെയ്യണം എന്ന് വരും. അപ്പോ ഈ പറയുന്നവരെയൊന്നും നമുക്ക് അനുകമ്പയുള്ളവരുടെ പട്ടികയിൽ പെടുത്താൻ പറ്റില്ല. അത് പേരെടുത്ത് പറയണത് എന്നാ ശൂദ്രായ മതിം ദദ്യാത്. ശൂദ്രന് അറിവ് കൊടുക്കരുത്. അത് എത്ര ക്രൂരമായ നിലപാടാണ് പണ്ട് പറഞ്ഞത്. അപ്പോ അങ്ങനെ സനാതനധർമ്മം എന്ന് പറയുന്ന ഒന്ന് ഇല്ല. ഇവർ പറയുന്നൊന്നുമല്ല. അല്ലെങ്കിൽ ഗുരു പറഞ്ഞ സനാതനധർമ്മത്തെ പറയേണ്ടി വരും. അപ്പൊ ഇന്ന് പറയുന്ന സാമൂഹ്യനീതിയും തുല്യ അവകാശങ്ങളും ഇതിനെയൊക്കെ സനാതനധർമ്മം എന്ന് പറയേണ്ടി വരും. പറയുമ്പോൾ ഒരു കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇനി ഇതൊക്കെ സനാതനമായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഗുരു പറയുന്നുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം, ഇതിനെ സനാതനധർമ്മമായി സ്വീകരിക്കുക എന്ന് പറയുന്നുണ്ട്. കലഹം ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ല, പഴയ സംഗതിയെ സ്വീകരിക്കാൻ പറ്റില്ല. അതിനെ വളരെ രേഖാമൂലം എഴുതി വെച്ച് പ്രോത്സാഹിപ്പിച്ച ആളാണ് ആര്? ശങ്കരാചാര്യൻ. അപ്പോ അങ്ങനെയുള്ള ഒരാള് അനുകമ്പ ആണ്ടവൻ എങ്ങനെയാകും? അനുകമ്പാ മൂർത്തി എന്ന് എങ്ങനെ സ്തുതിക്കും? ശങ്കരസ്മൃതി എന്ന് പറയുന്ന ഒന്നുണ്ട്, മലയാളത്തില് കേരളത്തിൽ കണ്ടെത്തിയ ഒരു സാധനമാണ്. അതിന്റെ കർത്താവ് ശങ്കരാചാര്യർ എന്നാ പറയുന്നു. ഇങ്ങനെ എഴുതി വെച്ചാണ് അങ്ങനെ ഒരു സ്മൃതി എഴുതുന്നതിന് പ്രയാസമൊന്നുമില്ല. അതിതുപോലുള്ള ഒരുപാട് ഈ കേരളത്തിൽ അടിക്കണക്കൊക്കെ വന്നിരിക്കുന്നതാണ്. നായരിൽ നിന്ന് ഈഴവൻ ഇത്ര അടിയകല, ഈഴവനിൽ നിന്ന് പുലയൻ ഇത്ര അടിയകല, ഈ അടിക്കണക്ക് വരുന്നത് ശങ്കരസ്മൃതിയിലാണ്. അപ്പൊ അതൊരു ശങ്കരാചാര്യ എഴുതി വെച്ച അല്ല എന്ന് പറയാൻ പറ്റില്ല, ആയിരിക്കാം, നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ ശങ്കര പരമ്പരയിൽ വന്ന ഏതെങ്കിലും ശങ്കരൻ എഴുതി വെച്ചായിരിക്കും. എന്തായാലും അത് ശങ്കര പരമ്പരയിൽ നിന്ന് വന്നതാണ്. ഇതൊക്കെ ശങ്കരാചാര്യ തന്നെ എഴുതണമെന്നില്ല, ആ പരമ്പരയുള്ളവർ എഴുതിയാലും മതി. അങ്ങനെ ഈ വിഷയത്തിൽ ശങ്കരാചാര്യരെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഒരുപാട് ക്ലാസ്സുകളുണ്ട് ഈ വിഷയത്തെ കുറിച്ച്. ബ്രഹ്മസൂത്ര ഭാഷ്യം എഴുതിയത് ശങ്കരാചാര്യ ആളിനാണ് ശങ്കരാചാര്യെന്ന് പറയുന്നത്. പിന്നെ വന്നവർ ഇതുപോലെയൊക്കെ തന്നെ എഴുതിയിരിക്കും. എഴുതിയെങ്കിൽ അത് ശങ്കര പരമ്പരയിൽപ്പെട്ടവരെ ഇങ്ങനെ എഴുതും ആ പരമ്പര. കാരണം ശങ്കരാചാര്യ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നു, ശൂദ്രന് അറിവ് കൊടുക്കരുതെന്ന്. അപ്പൊ ആ പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും അങ്ങനെ എഴുതി വെക്കാം. ഏറെ എഴുതുന്നു ഇങ്ങനെ എഴുതിക്കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവർക്കൊക്കെ ഇത് വലിയൊരു പ്രചോദനമായില്ലേ? നമ്മുടെ നിലപാട് ഇതായിരിക്കണമെന്ന് ശങ്കരാചാര്യ പ്രഖ്യാപിച്ചില്ലേ? ഇപ്പോ ഈ ഇന്ത്യയിലെ ഈ ജനങ്ങൾ ദീർഘകാലം അനുഭവിച്ച പിന്നോക്കാവസ്ഥ, അവരുടെ കഷ്ടപ്പാടുകൾ, അതിനൊക്കെ ഈ വാക്യങ്ങളൊക്കെ ഇത് അതിന് കാരണമാണ്. ശങ്കരാചാര്യരൊക്കെ ഇതിനെ പിന്താങ്ങിയത് ഒരു കാരണമാണ്, ദീർഘകാലം നിലനിൽക്കുന്നതിന്. ജനങ്ങളെ കഷ്ടപ്പെടുത്തിയതിന് ഇതൊക്കെ ഉത്തരവാദികളാണ് ഇവരെല്ലാം. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഞാനിതിനെ കുറിച്ച് ഒരുപാട് ഇതൊക്കെ വിശദമായി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യ എഴുതിയിരിക്കുന്ന ശരിക്കും കൃത്യമായി ശങ്കര പരമ്പരയെ പറയുന്നതനുസരിച്ച് അത് ബ്രാഹ്മണർക്ക് മാത്രമേ പഠിക്കാവൂന്നാണ്. അവരുടെ പരമ്പരയിൽ കർശനമായ അവരുടെ പരമ്പരയിൽ പറയുന്ന ഇന്നും അത് ബ്രാഹ്മണരെ പഠിക്കാവൂന്നാണ്. പിന്നെ കുറെ വിട്ടുവീഴ്ച ചെയ്ത് ഇനി വേണ്ടി വന്ന ക്ഷത്രിയനും വൈശ്യനും പഠിക്കാം. പിന്നെ കുറച്ചുകൂടെ ചിലർ വിട്ടുവീഴ്ച ചെയ്ത് ശൂദ്രനും വേണ്ടി വന്നാകാം. ഇങ്ങനെയൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതാണ്. അവരോടുള്ള അനുകമ്പ, എല്ലാവർക്കും അവരവരുടെ ആൾക്കാരോട് അനുകമ്പ കാണുമല്ലോ. ശങ്കരാചാര്യർ അനുകമ്പയുള്ള ആളായിരുന്നു. ആരോട് ഏറ്റവും കൂടുതൽ അനുകമ്പ? സ്വന്തം ജാതിയോട്. ഇത് ശൂദ്രന്മാരോട് അനുകമ്പ ഇല്ലെന്നേ പറയുന്നുള്ളൂ, ആരോടും അനുകമ്പ ഇല്ലെന്നല്ല. ബ്രാഹ്മണരോട് അനുകമ്പയുണ്ട്, ക്ഷത്രിയരോടും ഉണ്ട്, അത് കുറച്ച് കുറയും. വൈശ്യന്മാരോടും ഉണ്ട്, അത് കുറച്ചുകൂടെ കുറയും. അത് വേറൊരു വിഷയം. നമ്മളിപ്പോ പറയുന്ന ശങ്കരാചാര്യന്റെ കാര്യമാണ്. അത് ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, പരമാർത്ഥം ഉരച്ച് തേർവിടുക, അത് വിശദീകരിച്ചപ്പോ അത് പറഞ്ഞല്ലേ. ഇപ്പൊ ശങ്കരാചാര്യരെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് പറയാനുണ്ട്, എത്ര ദിവസം പറഞ്ഞാലും തീരാത്ത കാര്യം പറയാനുണ്ട്. ആണ്, കാരണം അത് അങ്ങനെ വരാൻ കാരണം ബൗദ്ധമതത്തിന്റെ സ്വാധീനം കൊണ്ട്, ബൗദ്ധമതത്തിന്റെ സ്വാധീനം കൊണ്ട് അത് കുറച്ച് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. ശങ്കരാചാര്യർ വന്ന് അതിനെ ബലപ്പെടുത്തി. അത് ബലപ്പെടുത്തിയത് കൊണ്ടാണ്, അത് ചില ചരിത്ര പഠനങ്ങൾ വെച്ച് പറഞ്ഞാണ്. വീണ്ടും അതിനെ ബലപ്പെടുത്തി, വീണ്ടും ഇതൊക്കെ തിരിച്ച് ഉറപ്പിച്ചു. ബൗദ്ധ സമ്പ്രദായം അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ. അതുകൊണ്ട് ശങ്കരാചാര്യർ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല, ശരിക്കും വിചാരണ ചെയ്യേണ്ട ആളാണ്.